بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. وبعد، أبو زكريا يحيى بن شرف النووي رحمة الله عليه عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وآله وسلم: إن الله تعالى قال: من آذى لي وليا فقد آذنته بالحرب، وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه، ولا يزال عبدي يتقرب إلي حتى أحبه، فإذا أحببته كنت سمعه الذي يسمع به، وبصره الذي يبصر به، ويده التي يبطش بها، ورجله التي يمشي بها، ولئن سألني لأعطينه، ولئن استعاذني لأعيذنه. رواه البخاري. ومن يا سودرين السلام عليكم ورحمة الله. إمام بخاري നിവേദനം ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ജസാഉ മുആദാത്തിൽ ഔലിയ, ഔലിയാക്കന്മാരോട് വിദ്വേഷം വെക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്നതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്: ഇന്നല്ലാഹ തആല ഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി: മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആരെങ്കിലും എൻ്റെ ഒരു വലിയനോട് ശത്രുത വെച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, അവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബിദി ബിഷൈഇൻ, എൻ്റെ ദാസൻ എന്നോട് അടുത്തിട്ടില്ല ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറൽതുഹു അലൈഹി, ഞാൻ അവർക്ക് നിർബന്ധമാക്കിയതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യത്തിലൂടെയും എൻ്റെ അടുക്കലേക്ക് ഒരു ദാസനും അടുത്തിട്ടില്ല. വലാ യസാലു അബിദി യതഖറബു ഇലയ്യ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ ഫർളാക്കിയ കാര്യങ്ങളിലൂടെ എൻ്റെ ദാസൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഫൈദാ അഹബബ്തുഹു കുന്തു സംഹുല്ലദി യസ്മഉ ബിഹി, അങ്ങനെ ഞാൻ അവരെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കേൾവിയായി മാറും. അല്ലദി യസ്മഉ ബിഹി, അവൻ പിന്നെ അതുകൊണ്ടായിരിക്കും കേൾക്കുക. വബസറുഹു അല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന അവൻ്റെ കാഴ്ച ഞാനായി മാറും. വയദഹു അല്ലദി യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന അവൻ്റെ കൈ ആയി ഞാൻ മാറും. വരിജുലഹു അല്ലദി യംശി ബിഹാ, അവൻ ചലിക്കുന്ന അവൻ്റെ കാലായി ഞാൻ മാറും. വലഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യും. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരിയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹുവിന് ഔലിയാക്കന്മാരുണ്ട്. ആ ഔലിയാക്കൾ എങ്ങനെയാണ് ആ പദവിയിലേക്ക് എത്തിച്ചേരുന്നത്? അങ്ങനെ എത്തിച്ചേരുന്ന ഔലിയാക്കന്മാരോട് ആരെങ്കിലും വിദ്വേഷമോ ശത്രുതയോ പുലർത്തിയാൽ അള്ളാഹു എപ്രകാരം അവരോട് വർത്തിക്കും എന്നത് ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായി അള്ളാഹു പറയുന്നത്, എൻ്റെ ഔലിയാക്കന്മാരോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നാണ്. അപ്പോൾ ആരാണ് ഔലിയാക്കന്മാർ? വലിയ ആരാണ്? നമ്മൾക്കൊക്കെ ഒരുപാട് തെറ്റായ സങ്കല്പങ്ങളുള്ളതാണ് ഔലിയാക്കന്മാരെ സംബന്ധിച്ച്. വലിയ വിലായത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം അടുക്കും എന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. വിലായത്ത് എന്ന് പറഞ്ഞാൽ മഹബത്ത്, സ്നേഹം എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ അർത്ഥമായി നമ്മൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പരസ്പരം സ്നേഹവും അടുപ്പവുമുള്ള ഔലിയാക്കന്മാരായിരിക്കണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, വിശ്വാസികളായ മുഅ്മിനീങ്ങളും വിശ്വാസികളായ സ്ത്രീകളും പരസ്പരം ഔലിയാക്കന്മാരാണ്. അവർ പരസ്പരം ബന്ധുക്കളാണ്. അവർ പരസ്പരം അടുത്തവരാണ്. അവർ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾക്കറിയാം. ആ കാര്യമാണ് അള്ളാഹു തആല പറയുന്നത്. ഇവിടെ അർത്ഥം സ്നേഹം അടുപ്പം എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ കാഫിറുകൾ പരസ്പരം ഔലിയാക്കന്മാരാണ്. മുനാഫിക്കുകൾ പരസ്പരം ഔലിയാക്കന്മാരാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവർ പരസ്പരം അടുപ്പവും സ്നേഹവും ഉള്ളവരാണ്. നമ്മൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള അർത്ഥത്തിലല്ല, നമ്മൾക്കിടയിൽ പ്രചരിച്ച ഒരു അർത്ഥമുണ്ട്, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ്, കാണാതെ പോയ മുതൽ കണ്ടെത്തുന്നവരാണ്, അത്യാവശ്യഘട്ടങ്ങളിൽ മനുഷ്യരെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. അങ്ങനെയാണ് അർത്ഥമെങ്കിൽ മോമിനീകൾ അങ്ങനെ പരസ്പരം സഹായിക്കും എന്നർത്ഥം വെച്ചാൽ കാഫിറുകളോ മുനാഫിക്കുകൾക്കും അങ്ങനെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് പരസ്പരം സഹായിക്കാൻ പറ്റുമോ? മരണപ്പെട്ടു പോയ കാഫിറുകൾക്ക് ജീവിച്ചിരിക്കുന്ന അവിശ്വാസികളെ സഹായിക്കാൻ പറ്റുമോ? അങ്ങനെയായിരിക്കുമല്ലോ അതിനർത്ഥം. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് അടുപ്പം സ്നേഹം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പരസ്പരം സഹായിക്കണം. ഏതുപോലെ? അവിശ്വാസികളായ ആളുകൾ പരസ്പരം സഹായിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ രൂപത്തിൽ അതിലേറെ നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന കാര്യം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹുവിനോട് വലിയാണ് എന്നാണ്. അപ്പൊ അള്ളാഹുവിനോട് അടുത്തവനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനുമാണ് എന്നാണ് ഇവിടെ അർത്ഥം. അങ്ങനെയുള്ള വലിയ മൻ ആദാലി വലിയൻ, എന്റെ അടുപ്പക്കാരനോട് എന്റെ സ്നേഹക്കാരനോട്. അള്ളാഹു അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ദാത്തിലേക്കല്ല, പിന്നെയോ? അള്ളാഹു അയാളുടെ പദവി ഉയർത്തും, അവനെ സ്നേഹിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന അയാൾക്ക് ഉണ്ടാവും. മയ്യത്തുൽ ഖാസ, നമ്മുടെ എല്ലാവരുടെയും കൂടെയും അള്ളാഹുവിന്റെ നോട്ടവും അള്ളാഹുവിന്റെ കാഴ്ചയുമുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് അവന് പ്രത്യേക പരിഗണനയും പ്രത്യേക കാഴ്ചയുണ്ട്. അതാണ് വിലായത്തിന്റെ അടുപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ആരോടെങ്കിലും അള്ളാഹു ആരെങ്കിലും അങ്ങനെ വലിയാക്കിയാൽ അവൻ വിജയിച്ചു. അങ്ങനെയുള്ള ആളുകളോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് അള്ളാഹു അക്ബർ. ഇനി എങ്ങനെയാണ് ആ ഔലിയാക്കന്മാരുണ്ടാകുന്നത്? ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അള്ളാഹു പറഞ്ഞതായി, വമാ തഖറബ ഇലയ്യ അബദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറത്തുഹു അലൈഹി, ഞാൻ അവർക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെ അല്ലാതെ എന്റെ അടുക്കലേക്ക് ഒരാളും അടുത്തിട്ടില്ല. അപ്പൊ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒന്നാമത്തെ വഴി അള്ളാഹു മനുഷ്യർക്ക് നിർബന്ധമാക്കിയ ശരീഅത്തിൽ നിർബന്ധമാക്കിയ ഇബാദത്തുകളിലൂടെയാണ്. ഇസ്ലാം, ഈമാൻ, എഹ്സാൻ, നമസ്കാരം, സദക്ക, സക്കാത്ത്, സദക്ക എന്ന് പറഞ്ഞാൽ നിർബന്ധ സദക്ക, സക്കാത്ത്, റമദാനിലെ വ്രതം, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളിലൂടെ മാത്രമേ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ഹത്താ ഉഹിബ്ബഹു, എന്റെ ദാസൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അങ്ങനെ എന്നോട് അടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനെ സ്നേഹിക്കും. ഫൈദാ അഹബബ്തുഹു, ഞാൻ അങ്ങനെ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ പിന്നെ അവൻ കേൾക്കുന്ന അവന്റെ കേൾവിയായി മാറും. വ ബസറുഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന അവന്റെ കാഴ്ചയായി മാറും. വ യദഹുല്ലതി യബ്തിശു ബിഹ, അവൻ പിടിക്കുന്ന അവന്റെ കൈയായി മാറും. വ റിജ്ലഹുല്ലതി യംശി ബിഹ, അവൻ നടക്കുന്ന അവന്റെ കാലായി മാറും. വലഇൻ സഅലനി ലഉതിയന്നഹു, ഇവിടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ കൈയാകും, കാലാകും, കേൾവിയാകും, കാഴ്ചയാകും എന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് അദ്വൈതവാദക്കാർ പറയുന്ന വ്യാഖ്യാനം. അദ്വൈതവാദക്കാരുടെ അറബികളുണ്ട്, അവർക്ക് സൂഫിയാക്കൾ എന്നാണ് പറയാ, ഉലാത്തു സൂഫിയ, അവർക്കും ആ വാദം തന്നെയാണ്. എന്താണ് അദ്വൈതവാദക്കാരുടെ വാദം? ഒരാൾ അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ വിശുദ്ധദാത്തിലേക്ക് എത്തും. നമ്മളുടെ നാട്ടിലുള്ള അദ്വൈതവാദിക്കാരായ ഹിന്ദുക്കളുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണ്. അവർ പറയുന്നത് മരണത്തിന് ശേഷം മനുഷ്യരുടെ ആത്മാക്കൾ സെട്ടാവായ റബ്ബിൽ ലയിക്കുമെന്നാണ്. നഅഊദുബില്ലാ. കാരണം അവർ പുറപ്പെട്ടത് ആ സെട്ടാവിൽ നിന്നാണ്, ഇപ്പൊ അവർ സെട്ടാവിലേക്ക് മടങ്ങി എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ പേര് അദ്വൈതവാദമെന്നാണ്. അവർ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി സൃഷ്ടാവ് എന്നിങ്ങനെ വേർതിരിവില്ല, അങ്ങനെ വേർതിരിക്കുന്നവർ മുശ്രിക്കുകളാണ്, അവർ രണ്ടെണ്ണുണ്ട് എന്ന് പറയുന്ന ആളുകളാണ്. മുവഹ്ഹിദുകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ദൈവത്തിന്റെ ഭാഗങ്ങളാണ്, മനുഷ്യരും മൃഗങ്ങളും ചെടികളും പുഴയും നദിയും കല്ലും മരവും ഒക്കെ ദൈവമാണ്. അതുകൊണ്ടാണ് അവർ അതിനെ ചിലതിനെ പൂജിക്കുന്നത്. അവർ പറയാറുള്ളത് ഒരു മനുഷ്യന്റെ ശരീരം, ആ ശരീരം പോലെയാണ് ഈ പ്രപഞ്ചം, ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവും തുല്യമാണ്. മനുഷ്യരുടെ കൈ മുറിഞ്ഞാൽ മനുഷ്യർ മരിക്കാൻ സാധ്യതയില്ല, എന്നാൽ കഴുത്ത് മുറിഞ്ഞാൽ മരിക്കും, ഈ രൂപത്തിൽ ദൈവത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ഓരോ സൃഷ്ടികളും എന്നൊക്കെ അവരുടെ ഒരുപാട് ഫിലോസഫി ഒക്കെ അവരുടെ അടുക്കലുണ്ട്. നൗദുബില്ല. ഏതായിരുന്നാലും അവർ വിശ്വസിക്കുന്നത് അതാണ്. അങ്ങനെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ കാട് കയറി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ അള്ളാഹുവിനെ പോലെയായി മാറും. നൗദുബില്ല. അവർ പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും. എന്താണെന്നാണ് കേൾവി എന്ന് പറഞ്ഞാൽ, ഒരു പരിധിയില്ലാതെ അടുത്തുള്ളതും ദൂരത്തുള്ളതും പല ഭാഷകളിലുള്ളതും പല ആവശ്യങ്ങളും പറയുന്നത് അവർ കേൾക്കും. അള്ളാഹു കേൾക്കും, ആ രൂപത്തിൽ അവരും കേൾക്കുമെന്നാണ്. എന്താണ് അള്ളാഹു അവരുടെ കാലാവ് എന്ന് പറഞ്ഞാൽ, എളുപ്പത്തിൽ അവരെല്ലായിടത്തും എത്തും. കൈ എന്ന് പറഞ്ഞാലോ, എന്തും അവരെടുക്കും, എന്തും അവർ പിടിക്കും. അള്ളാഹുവിന് ഈ പ്രപഞ്ചം തന്നെ അള്ളാഹുവിന്റെ കയ്യിൽ ചുരുട്ടപ്പെട്ട നിലയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ അന്ത്യനാളിൽ. അങ്ങനെയുള്ള ആൾക്കാരായി മാറുന്നതാണ്. ഭൂമി ഒരുണ്ട പോലെ അവരുടെ കയ്യിൽ എന്നോവർ എന്നൊക്കെ പാടിയ പാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവരുടെ അടുക്കൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ലയിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ അടുക്കലേക്ക് ഒരു വലിയും അടുത്തിട്ടില്ല, ഫർളായ കാര്യങ്ങൾ ഒഴികെ, ഫർളായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടല്ലാതെ. അപ്പൊ അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ ഫർള് പ്രവർത്തിക്കണം. എന്നാൽ ഈ സൂഫിയാക്കളുടെ അടുക്കൽ ഫർള് സുന്നത്തും പ്രവർത്തിച്ചുകൊണ്ടല്ല, ശരീഅത്തിന്റെ ഒരു കർമ്മം അവർക്ക് പ്രവർത്തിക്കേണ്ട, അവർക്ക് ബാധകമല്ല എന്ന് മാത്രമല്ല, ശരീഅത്തിന്റെ കർമ്മങ്ങളൊക്കെ സാധാരണക്കാർക്കുള്ളതാണ്, ഔലിയാക്കന്മാർക്കും അള്ളാഹുലേക്ക് അടുത്ത ആൾക്കും ഉള്ളതല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വിശദാസമാധാനം പറയുന്നതോ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഈ ഹദീസിന്റെ മറ്റു റിവായത്തുകളിലുള്ളത്, പിന്നീട് അവൻ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യും, ഫർദ് കഴിഞ്ഞിട്ടല്ലേ സുന്നത്തുള്ളൂ. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമെന്നാണ്. അപ്പൊ ഫർദ് ആയ കാര്യങ്ങൾ, പിന്നീട് ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ, അതിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ വലിയായി മാറും. അപ്പൊ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെട്ട ആളായി മാറി. ഇത്തരം കർമ്മങ്ങൾ പ്രവർത്തിക്കുക വഴി അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയും പിന്നീട് അവനെ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് കയ്യാകും കാലാകും കേൾവിയാകും എന്നൊക്കെ പറഞ്ഞാൽ. അള്ളാഹു അയാൾക്ക് എല്ലാ തരത്തിലുള്ള കഴിവ് കൊടുക്കുമെന്നല്ല, മറിച്ച് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് അവൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കാണുകയില്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കേൾക്കുകയില്ല. അതാണ് കണ്ണാകുക ചെവിയാവുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അവൻ പിടിക്കുകയില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്കും അവൻ നടക്കുകയില്ല. അതല്ലാതെ അള്ളാഹു പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തിയും അവൻ പ്രവർത്തിക്കുമെന്നല്ല. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താൻ. എന്നിട്ടോ വലയിൻ സാലനിയിൽ അഴുത്തിയന്നഹു, എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. കണ്ടോ, എത്ര വലിയ വിലായത്തിലേക്ക് എത്തിച്ചേർന്നാലും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ആവശ്യമില്ലാത്ത ഒരാളുമില്ല. ഔലിയാക്കന്മാരുടെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അമ്പിയാക്കളുടെ മുഴുവൻ ചരിത്രം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ എത്ര പ്രാർത്ഥനയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന ഉണ്ട്, നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ദുആ ഉണ്ട്, ഈസാ നബിന്റെ ദുആ ഉണ്ട്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കളുടെ പ്രാർത്ഥനയാണ്. അവരൊക്കെ എല്ലാ ഔലിയാക്കന്മാരും അള്ളാഹുലേക്ക് അത്യാവശ്യമുള്ള ആളുകളാണ്. വലയിൻ ഇസ്തഅദനീ ലഉഈദന്നഹു, അവനെന്നോട് കാവലിനെ തേടിയാൽ ഞാൻ കാവൽ കൊടുക്കും, ഞാൻ രക്ഷ കൊടുക്കും. അപ്പൊ അള്ളാഹുവിനോട് അവരും പിന്നെ രക്ഷ തേടണം. അള്ളാഹുവിന്റെ രക്ഷ ഇല്ലെങ്കിൽ അവരൊക്കെ കഷ്ടത്തിലാണ് എന്ന് ഈ ഹദീസ് നമ്മളെ തെളിക്കുന്നുണ്ട്, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ്. അള്ളാഹുലേക്ക് ഇഷ്ടപ്പെടാനും അടുക്കാനുള്ള മാർഗം അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. പിന്നീട് കൂടുതൽ അടുക്കണമെങ്കിൽ അള്ളാഹു സുന്നത്താക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്. അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ അള്ളാഹുലേക്ക് അടുക്കും. അള്ളാഹുലേക്ക് അവൻ അടുത്താൽ അള്ളാഹു അവനെ സംരക്ഷിക്കും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവൻ കേൾക്കുകയോ കാണുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു അവന് നൽകുന്ന സന്തോഷ വാർത്തയാണ് അവർക്ക് ചോദിച്ച് അള്ളാഹു നൽകും. അവർ കാവലിനെ തേടിയാൽ അള്ളാഹു നൽകും. നൽകുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവർ ചോദിച്ചതൊക്കെ നൽകും എന്ന് പറഞ്ഞാൽ നൽകാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് മസ്ലഹത്തുള്ളതിനെ സംബന്ധിച്ച് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അയാൾക്ക് നൽകേണ്ട കാര്യങ്ങളാണെങ്കിൽ നൽകും, അതല്ലെങ്കിൽ നൽകൂല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ഔലിയാക്കളിലുള്ള വിശ്വാസം ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് തള്ളുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഔലിയാക്കന്മാരെ സംബന്ധിച്ചുള്ള ശരിയായ വിശ്വാസം മനസ്സിലാക്കുകയും അള്ളാഹുലേക്ക് നിർബന്ധമായ കാര്യങ്ങളും അതേപോലെ ഇസ്ലാമിക ശരീരത്തിലുള്ള സുന്നത്തായ കർമ്മങ്ങളിലൂടെയും അടുക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.